ഒരു ജാതിയിൽ നിന്നല്ലോ പിറന്നിടുന്ന സന്തതി. നേരെ ജാതിയിൽ ഓർക്കുമ്പോൾ ഒരു ജാതി ഉള്ളതാണ്. ഇവിടെ നരസംഘം ഇത് ഓർക്കുമ്പോൾ എന്നൊരു പാഠഭേദമുണ്ട്. അതില് അർത്ഥം കുറച്ചുകൂടെ വ്യക്തമാണ്. നരസംഘം എന്നുവെച്ചാൽ മനുഷ്യ സമൂഹം ഒരു ജാതിയിലുള്ളതാണ്. അങ്ങനെ പറയുമ്പോൾ അർത്ഥം വളരെ എളുപ്പമാണ്. ഡോക്ടർ ഭാസ്കറിന്റെ പുസ്തകത്തിൽ പടഭേദം കൊടുത്തിട്ടുണ്ട്. നരസംഘം ഇതോർക്കുമ്പോൾ നരവർഗം, നരസമൂഹം, മനുഷ്യ സമൂഹം ചിന്തിച്ചാൽ ഒരു ജാതിയാണ്, അതാണ് നരജാതി, മനുഷ്യത്വജാതി. അങ്ങനെ എടുക്കും. പിന്നെ ഈ കിടക്കുന്നതനുസരിച്ച് വ്യാഖ്യാനം കൊണ്ട് ശരിപ്പെടുത്തണം. ഇവിടെ ഒന്ന് നരജാതി എന്ന് പറഞ്ഞാൽ നരവർഗം എന്ന് എടുക്കണം. അപ്പോ നരവർഗം അല്ലെങ്കിൽ നരസംഘം എന്നുള്ള അർത്ഥം. അപ്പോ നരം മനുഷ്യരെ മുഴുവൻ ഒരു വർഗമായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഒരു ജാതിയിലുള്ളതാണ്. അതേത് ജാതി? നരജാതിയാണ്. അല്ലെങ്കിൽ നരജാതി എന്ന് പറഞ്ഞാൽ മനുഷ്യത്വ ജാതി തന്നെ എടുക്കുക. മനുഷ്യത്വ ജാതിയാണ് ഒരു ജാതി എന്ന് പറയുന്നത്. അങ്ങനെ എടുക്കുന്നു. ഒരു ജാതി എന്താണ്? മനുഷ്യത്വ ജാതിയാണ്. പക്ഷെ ഏറ്റവും നേരിട്ടൊരർത്ഥം പറയാൻ പറ്റിയത് നരസംഘം ഇത് നോക്കുമ്പോൾ ഒരു ജാതി, നരവർഗം ഒരു ജാതിയാണ്. നരജാതി എന്ന് പറയുന്നത് മനുഷ്യത്വ ജാതി എന്നെടുത്താൽ ഒരു ജാതിയിലുള്ളതാന്ന് പറയുന്നിടത്തുമായിട്ട് അന്വേഷിക്കാൻ ചെറിയൊരു പ്രയാസം. മനുഷ്യത്വ ജാതി ഒരു ജാതിയാണ്, അത് ഒരു ജാതിയിലുള്ളതെന്ന് പറയുന്നിടത്തൊരു പൊരുത്തക്കെട്ട്. ഒരു ജാതിയാണെങ്കിൽ പിന്നെ ഒരു ജാതിയിലുള്ളത് എന്ന് പറയേണ്ട ആവശ്യമില്ല. നരജാതി എന്ന് പറയുന്ന നരവർഗം എന്നെടുത്താൽ കുഴപ്പമില്ല. എന്തായാലും നരസംഘം എന്നുള്ളൊരു പാഠം മുമ്പുണ്ടായിരുന്നാണ്. ഒരുപക്ഷെ പ്രാസ ശരിയാകാൻ വേണ്ടി അതിനെ മാറ്റി ജാതിയെന്ന് മാറ്റിയതായിരിക്കാം, അറിയില്ല. ഇപ്പൊ പൊതുവെ ജാതി എന്ന് പറയുന്നത് പുരാണങ്ങളിലും അവിടെ ഇവിടെയൊക്കെ ഉപയോഗിക്കുമ്പോൾ എല്ലാത്തിനും ജാതിയുണ്ട്. പശുവിനും പട്ടിക്കും പുഴുവിനും പ്രാണികളും എല്ലാം ജാതി, എല്ലാത്തിനും ജാതി പറയും. അങ്ങനെ ഒരു സ്വഭാവമാണ്. പാമ്പുകൾക്ക് ജാതിയുണ്ട്. അപ്പോ അങ്ങനെയുള്ളതുകൊണ്ട് ഈ ജാതി എന്ന് പറയുന്നത് ഒരു വർഗത്തിന് ചേരുന്നത് എന്നുള്ള അർത്ഥത്തിൽ അല്ലാതെ സാധാരണ ഉപയോഗിക്കാറുണ്ട്. അവനൊരു വല്ലാത്ത ജാതിയാണ് എന്നൊക്കെ പറയുമ്പോൾ അവിടെ ജാതിയല്ല ഉദ്ദേശിക്കുന്നത്. വർഗത്തിൽപ്പെട്ടതെന്നുള്ള രീതിയിലല്ല. വല്ലാത്ത ജാതി എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സ്വഭാവക്കാരനാണ് എന്നുള്ള അർത്ഥമേ ഉള്ളൂ. അതുകൊണ്ട് ഈ ജാതി എന്ന് പറയുന്നതിന് തന്നെ പല അർത്ഥമുണ്ട് ആ ശബ്ദത്തിൽ. എന്തായാലും ഒരു സംഘം എന്നാണെങ്കിൽ വളരെ യോജിക്കും. ഇതിൽ പറയുന്ന മുമ്പ് പറഞ്ഞതുമായി മനുഷ്യനാണ്, മനുഷ്യരല്ല ഒരു സംഘമാണ്. പിന്നെ മറ്റുള്ളതും ശരിയാക്കാം എന്നുള്ളതേ ഉള്ളൂ. ഇംഗ്ലീഷിൽ പറയുന്ന കാസ്റ്റ് എന്ന് പറയുന്ന പോർച്ചുഗീസ് ഭാഷയിൽ നിന്ന് വന്നതാണ്. ആ കാസ്റ്റ് എന്ന് പറയുന്നത് അന്നിവിടെ കണ്ട വിഭാഗങ്ങളെ അവർ വേർതിരിച്ചാണ് നിലവിലുണ്ടായിരുന്നത്. അപ്പൊ ജാതിക്ക് പകരം അവർ പറഞ്ഞ കാസ്റ്റ് എന്നാണ്. അതാണ് ഇന്നിപ്പോ പ്രചാരത്തിരിക്കുന്നത്. അപ്പോ കാസ്റ്റ് എന്നവർ പറഞ്ഞ് ശരിയാണ്. കാരണം മനുഷ്യരങ്ങനെ വേർതിരിഞ്ഞു കഴിഞ്ഞിരുന്നു. പരസ്പരം തൊടാതെയും ഭക്ഷണം കഴിക്കാതെയും വിവാഹം കഴിക്കാതെയും അവരെ അവരെന്ത് ചെയ്തു, ഒരു കാസ്റ്റാക്കി, ഓരോന്നും വേറെ വേറെ കാസ്റ്റാക്കി. ഇന്നിപ്പോ പറയുമ്പോൾ കാസ്റ്റും ജാതിയും ഒരുപോലെ ഉപയോഗിക്കുന്നു. ഗുരുവിടെ ചിന്തിക്കുന്നത് ജാതിയെ കുറിച്ചാണ്, കാസ്റ്റല്ല. ഇപ്പൊ ജാതി ഒന്നേ ഉള്ളൂ. ഇതെല്ലാം കൂടെ ഇങ്ങനെ കുഴഞ്ഞു കിടക്കുന്ന സംഗതിയാണ്. കാസ്റ്റ് എന്ന് പറയുന്നതിന്റെ താല്പര്യം വേറെ, ജാതി എന്ന് ഗുരു പറയുമ്പോൾ അത് വേറെയാണ്. ഇപ്പോ ഈ കാസ്റ്റ് എന്ന് പറയുന്നതിന് ഗുരു അംഗീകരിക്കുന്നുണ്ട്, എന്ന ജാതി അംഗീകരിക്കുന്നുണ്ട്. അപ്പൊ ഗുരു നിഷേധിച്ച കാസ്റ്റ് തന്നെയാണ്. എന്നാ ജാതി അംഗീകരിച്ചു. ആ കാസ്റ്റാണ് ഇവിടെ സമൂഹങ്ങളായി വേർതിരിഞ്ഞു കഴിയുന്ന മനുഷ്യൻ, കാസ്റ്റാണ്. അതിനെ ഗുരു അംഗീകരിക്കുന്നില്ല. എന്നാ ജാതി അംഗീകരിക്കുന്നുള്ളൂ. അത് ഒന്നാണ്, മനുഷ്യനല്ല ഒരു ജാതി. അങ്ങനെ വരുമ്പോ മനുഷ്യ ഒരു നരസംഘം എന്ന് പറയുന്നതാണ് കൂടുതൽ യോജിക്കുന്നത്. നരസംഘം എല്ലാം എല്ലാ മനുഷ്യർ ലോകത്ത് എവിടെ ഉണ്ടെങ്കിലും അവർ ഒരു ജാതിയാണ്. ഇല്ല ജാതിയിലൊന്നുണ്ടോ വല്ലതും ഭേദം ഓർക്കുകിൽ ചൊല്ലേറും വ്യക്തിഭാഗത്തിലല്ലേ ഭേദം ഇരുന്നിടൂ. ജാതിയിൽ ഒന്നുണ്ടോ ഭേദം വല്ലതും ഓർക്കുകയില്ല ചൊല്ലേറും വ്യക്തിഭാഗത്തിലല്ലേ ഭേദമിരുന്നത്. അത് ഒന്നാമത് പറഞ്ഞതിന്റെ വിശദീകരണമാണ് ഇത്. ജാതി ഒന്നായി സ്വീകരിച്ചു കഴിഞ്ഞാൽ ജാതിയിൽ ഒന്നുണ്ടോ ഭേദം വല്ലതും. ജാതിയിൽ ഭേദം വല്ലതും ഉണ്ടോ എന്നാണ്. ജാതിയിൽ ഒരു ഭേദമുണ്ടോ ഓർക്കുകയില്ല എന്നർത്ഥം. ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇല്ല, ജാതി ഒന്നാണ്. മനുഷ്യൻ മനുഷ്യത്വമാണ്, അതിൽ ഭേദം എവിടെ വരുന്നു? ജാതിയിലല്ല. അപ്പൊ മനുഷ്യനിലെല്ലാം കൂടെ ഒരു സമാനമായ ഒരു ധർമ്മത്തെ എടുത്തിട്ട് അതിന് ജാതി എന്നൊരു പേര് കൊടുത്തിട്ട് അതിൽ ഭേദമില്ലെന്നാ പറയുന്നു. എന്നാൽ മനുഷ്യരുടെ ഭേദമുണ്ടോ? ഉണ്ട്, പലതരത്തിലുണ്ട്. ഗുരു ജാതി ഭേദമില്ലെന്ന് പറയുന്നുള്ളൂ, വേറെ ഭേദമില്ലെന്ന് പറയുന്നില്ല. അതാണ് ചൊല്ലേറും വ്യക്തിഭാഗത്തിലല്ലേ ഭേദമിരുന്നിടൂ. വ്യക്തിഭാഗത്തിലല്ലേ ചൊല്ലേറും ഭേദമിരുന്നിടൂ. വ്യക്തിഭാഗത്തിലല്ലേ ചൊല്ലേറുന്ന പ്രസിദ്ധമായ വ്യക്തമായ എന്ന കരുത്ത് ഭേദം ഇരിക്ക് ഭേദം ഇരുന്നിടൂ, ഇരുന്നിടുന്നത് ഇരിക്കുകയുള്ളൂ. അപ്പോ വ്യക്തമായിരിക്കുന്ന ഭേദം വ്യക്തികളിലുണ്ട്, അതില്ല എന്ന് പറയുന്നില്ല. അപ്പൊ മനുഷ്യരെല്ലാം ഒന്നെന്ന് പറയുന്നത് അവര് ഒരു ജാതിപ്പെട്ടത് കൊണ്ടാണ്, ജീവശാസ്ത്രപരമായും ഒരു ജാതിപ്പെട്ടത് കൊണ്ട് എന്ന് വിചാരിച്ച് മനുഷ്യ വ്യക്തികളിൽ ഭേദമില്ല എന്നില്ല. ഈ ഭേദം പലതരത്തിൽ വരും, വ്യക്തികളിൽ വരുന്ന ഭേദം, അവരുടെ നിറം കൊണ്ട്, ആകൃതി കൊണ്ട്, ശരീരഘടന കൊണ്ട്, സ്വഭാവം കൊണ്ട്, പ്രവൃത്തി കൊണ്ട്, പലതരത്തിൽ മനുഷ്യരിൽ ഭേദമുണ്ട്. അത് ഒരു അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ അത് മനുഷ്യരെന്ന് പറയുന്ന ഒരു ഒറ്റ സമുദായത്തിൽ വരുന്ന ഭേദമല്ല, അത് ഓരോ മനുഷ്യ വ്യക്തിയിലും വരുന്ന ഭേദമാണ്. അവിടെയാണ് ഈ ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് എല്ലാം വ്യക്തികളും ഭേദം വരുന്നത് പറയുന്നു. അത് അംഗീകരിക്കുന്ന അവിടെയാണ്. ഒരുത്തന്റെ കർമ്മവും ഗുണവും നല്ലതായാൽ അതവന് മോശം പ്രവൃത്തിയും മോശം ഗുണങ്ങളും ഉള്ളവനിൽ നിന്ന് വേർതിരിക്കുന്നു. അത് സംഭവിക്കാം. അപ്പൊ ഗുണകർമ്മങ്ങൾക്കനുസരിച്ചുള്ള ഭേദം ഉണ്ട്, പക്ഷെ അത് വ്യക്തിയിലാണെന്നേ ഉള്ളൂ, അതൊരു ജാതിയല്ല. കാരണം ജാതിയായിട്ട് ഒന്നേ സ്വീകരിക്കുന്നുള്ളൂ. ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് ഒരു വ്യക്തിയിൽ ഭേദമുണ്ടെങ്കിൽ കർമ്മം അനുസരിച്ച് തന്നെ, ഒരാൾ പോലീസുകാരനാണ്, ഒരാൾ പോലീസാണ്, അയാളുടെ ജോലി പോലീസ്. അപ്പൊ ഈ പ്രവൃത്തി ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ആ വ്യക്തികളെല്ലാം കൂടെ ചേർന്നൊരു ഗ്രൂപ്പാവും, തൊഴിൽ കൊണ്ടുവരുന്ന ഒരു ഗ്രൂപ്പ്. അങ്ങനെ ഒരു ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ ജാതിയാകത്തില്ല, അങ്ങനെ വരാം. കർമ്മം കൊണ്ട് ഒരു ഓരോരോ ഗ്രൂപ്പുകളുണ്ടാകാം. അതാണ് പല തൊഴിൽ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ വേറെ വേറെ ഗ്രൂപ്പായിട്ട് തന്നെ ഇരിക്കുന്നു. അധ്യാപകർ വരെ, വിദ്യാർത്ഥികൾ വരെ, പാടത്ത് പണിയെടുക്കുന്നതും വരെ. അപ്പോൾ തൊഴിൽപരമായ വിഭജനം, അത് വ്യക്തികളെ ആശ്രയിച്ച് വരുന്ന വിഭജനമാണ്. ഒരു വ്യക്തി ഒരു തൊഴിൽ ചെയ്യുന്നു, അതേ തൊഴിൽ ചെയ്യുന്നു വേറൊരു വ്യക്തി, അത് ചെയ്യുന്ന വേറൊരാള്, അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടായി വരുന്നു. പക്ഷെ അതൊന്നും ജാതിഭേദത്തെ ഉണ്ടാക്കുന്നില്ല. അപ്പൊ തൊഴിൽ കൊണ്ട് മനുഷ്യരിൽ വിഭിന്ന ഗ്രൂപ്പുകൾ ഉണ്ടാകാം. അതിന്റെ അടിസ്ഥാനം വ്യക്തിയിലാണ്. ഒരു വ്യക്തി എന്ത് തൊഴിൽ ചെയ്യുന്നു എന്നുള്ളതനുസരിച്ച് അപ്പോ വ്യക്തിയിൽ വ്യക്തമായ ഭേദമുണ്ട്, ആ ഭേദങ്ങൾ കൊണ്ട് ഗ്രൂപ്പും ഉണ്ടാകും. ജാതിയാകത്തില്ല എന്നാ പറയുന്നത്. അതുകൊണ്ട് ഗുണകർമ്മങ്ങൾക്കനുസരിച്ചുള്ള ജാതി വ്യവസ്ഥ എന്ന് വെച്ചാൽ അതൊരു എന്താണ്, ഗ്രൂപ്പാണ്, ജാതിയല്ല. ഇപ്പൊ ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് മനുഷ്യരിൽ വ്യത്യാസമില്ലെന്ന് പറയാൻ പറ്റില്ല. അതൊന്നും ഗീതയിലും മറ്റും പറയുന്ന അത്തരം വ്യത്യാസമുണ്ട്. അതിനെ ജാതിയായി സ്വീകരിക്കാമെന്നുള്ളതാണ്. എന്തുകൊണ്ടതിന് ജാതിയായി സ്വീകരിക്കാൻ പറ്റില്ല? കാരണം അവനാ പ്രവൃത്തി ചെയ്യുമ്പോഴേ അവൻ ആ ഗ്രൂപ്പിൽ പെടും. അവൻ പോലീസാണ്, അവൻ ജോലി റിസൈൻ ചെയ്തിട്ട് സാറായി, അപ്പൊ അവൻ പിന്നെ ആ ഗ്രൂപ്പിലില്ല. കർമ്മങ്ങൾ മനുഷ്യന് മാറ്റിയെടുക്കാം, മാറിക്കൊണ്ടേയിരിക്കും. എപ്പൊ അവൻ ചെയ്യുന്നോ അപ്പോഴേ അവൻ ആ ഗ്രൂപ്പിൽ പെടുന്നുള്ളൂ. ചെയ്തില്ലെങ്കിൽ അവന്റെ ഗ്രൂപ്പ് മാറും. പിന്നെ അതനുസരിച്ച് ഇങ്ങനെ ജാതി നിർണ്ണയിക്കും. ജാതി എന്ന് വെച്ചാൽ ഒരിക്കലും മാറാത്ത ഒന്നാണ്. അത് ഗുരുവും പറയുന്നു. പക്ഷെ എന്ന് വിചാരിച്ച് പോലീസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് അല്ലേ ഉണ്ട്, എങ്ങനെ കർമ്മം അനുസരിച്ച്? അധ്യാപകർ എന്നൊരു ഗ്രൂപ്പില്ലേ, വിദ്യാർത്ഥികൾ എന്നൊരു ഗ്രൂപ്പില്ലേ? പക്ഷെ അവൻ വിദ്യാർത്ഥി അല്ലാതായി കഴിഞ്ഞാൽ അവൻ ആ ഗ്രൂപ്പിൽ നിന്ന് പുറത്തായി. അപ്പൊ കർമ്മങ്ങൾ മനുഷ്യന് മാറിക്കൊണ്ടേയിരിക്കും. മാറുന്നതനുസരിച്ച് അവൻ ആ കർമ്മം ചെയ്യുകയാണെങ്കിൽ ആ ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് അതൊരു ഗ്രൂപ്പിയാകും, ജാതിയാകും. അങ്ങനെ നിരന്തരം മനുഷ്യ സമൂഹത്തിൽ നിരന്തരം ഗ്രൂപ്പുകൾ ഉണ്ടാകുന്നു, മാറുന്നു. ഒന്നും സ്ഥായിയല്ല, എപ്പോഴും ഗ്രൂപ്പുകൾ ഉണ്ടാകുകയും മാറിക്കൊണ്ടിരിക്കും. പക്ഷെ നമുക്ക് ഒരു സാമൂഹ്യ വിഭജനത്തിന് അങ്ങനെ ഗ്രൂപ്പിന്റെ അടിസ്ഥാനത്തിൽ വിഭജിക്കാം. അതൊരൊറ്റ പ്രശ്നമേ ഉള്ളൂ, ജാതിയാകത്തില്ല. അതുപോലെ തന്നെ ഗുണങ്ങളനുസരിച്ച്. തീവ്ര സ്വഭാവങ്ങളാണ് തീവ്രവാദികളെന്ന് പറയുന്നത്. വയലൻസിന് വലിയ താല്പര്യം കാണിക്കുന്നവരുണ്ട്, അക്രമത്തിന് താല്പര്യം കാണിക്കുന്നവരുണ്ട്. അത് ആവശ്യമാണെന്ന് കരുതി ആ രീതി ചിന്തിക്കുന്നവരും പ്രവർത്തിക്കുന്നവരുമുണ്ട്. അവരെയൊക്കെ ഒരു ഗ്രൂപ്പിൽപ്പെടുത്താം. അത് രാഷ്ട്രീയ തീവ്രവാദമായാലും മത തീവ്രവാദമായാലും ഇവരെല്ലാവരും ഒരു ഗ്രൂപ്പാണ് എന്ന് വിചാരിച്ചാൽ സ്ഥായിയാണോ? ചിലപ്പോൾ അവർക്ക് മന പരിവർത്തനം വരും, ഒരു തീവ്രവാദ ഉപേക്ഷിക്കും, അവർ സമാധാനത്തിന്റെ പാതയിലേക്ക് വരും. അപ്പൊ സമാധാനത്തിന്റെ പാതയിലേക്ക് വരുന്നവരല്ല വേറൊരു ഗ്രൂപ്പ്. മാറ്റം സംഭവിക്കാം. ചിലപ്പോൾ സമാധാനം ഉപേക്ഷിച്ച് ചിലപ്പോൾ തീവ്രവാദത്തിൽ പോകും, തീവ്രവാദം ഉപേക്ഷിച്ച് സമാധാനത്തിനും വരും. രണ്ടും സംഭവിക്കും. അതൊന്നും സ്ഥായി അല്ല, അതുകൊണ്ട് അതൊന്നും ജാതിയല്ല. പക്ഷെ അത്തരം ഗ്രൂപ്പ് സമൂഹത്തിൽ എപ്പോഴും അത് മനുഷ്യന്റെ ആവശ്യമനുസരിച്ച് എപ്പോഴും സമൂഹത്തിൽ ഗ്രൂപ്പുകൾ രൂപപ്പെടുകയും അഴിയുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെയൊക്കെ അടിസ്ഥാനം എന്താണ്? വ്യക്തികളാണ്. കോവിഡ് എന്ന് പറയുന്ന അസുഖം വന്നു, കോവിഡ് രോഗം വന്നവർക്ക് ഒരു ഗ്രൂപ്പായി, വരാത്തവർ വേറൊരു ഗ്രൂപ്പായി. വന്നു കഴിഞ്ഞാൽ വാക്സിനേഷൻ എടുത്തവർ ഒരു ഗ്രൂപ്പ്, എടുക്കാത്തവർ വേറൊരു ഗ്രൂപ്പ്. ഇനിയും കോവിഡ് വന്ന് മരിച്ചവരൊരു ഗ്രൂപ്പായി, മരിക്കാത്തവർ ജീവിച്ചിരിക്കുന്നവർ വേറൊരു ഗ്രൂപ്പായി. സമൂഹത്തിൽ സോഷ്യൽ സയൻസിന്റെ ഒരു പ്രധാന വിഷയമാണ് ഈ ഗ്രൂപ്പിസം. എങ്ങനെയൊക്കെ ഒരു ഗ്രൂപ്പ് രൂപപ്പെടുന്നു, രാഷ്ട്രീയമായ ഗ്രൂപ്പ് രൂപപ്പെടുന്നു, എല്ലാവരും ഒരു രാഷ്ട്രീയ കക്ഷിയിൽ ചേരാത്ത എന്താണ്? പ്രധാനമായിട്ടും അവന്റെ ചിന്താഗതിയാണ്. അവന് വയലൻസ് ഉണ്ടെങ്കിൽ ആ വയലൻസ് ഉള്ള രാഷ്ട്രീയ കക്ഷി ചേരും, സമാധാനമാണോ ആഗ്രഹിക്കുന്നെങ്കിൽ അതിന്റെ രാഷ്ട്രീയ കക്ഷി ചേരും. മതത്തോടവന് വലിയ തീവ്രമായ ബന്ധം മതത്തോട് സൂക്ഷിക്കുകയാണെങ്കിൽ മതത്തിന് പ്രാധാന്യമുള്ള ഇതിൽ ചേരും. അപ്പോ അവന് പൊതുവെ വളരെ തീവ്രമായ മനോഭാവമാണ്. മാറ്റങ്ങളെല്ലാം പെട്ടെന്ന് സംഭവിക്കുന്നു. അതിനുവേണ്ടി ഏത് മാർഗം സ്വീകരിക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ തീവ്ര സ്വഭാവമുള്ള ഗ്രൂപ്പുകളിൽ ചേരും. ഇതെല്ലാം വ്യക്തികളെ ആശ്രയിച്ചിട്ട് ഗ്രൂപ്പ് ഉണ്ടാകുകയാണ്. ആ സ്വഭാവം ഉള്ളവർക്കേ അതിൽ നിൽക്കാൻ പറ്റില്ലെങ്കിൽ അവരതിൽ നിന്ന് മാറും. വിദ്യാർത്ഥികൾ തന്നെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ഗ്രൂപ്പുണ്ട്, അത് അവന് അതിനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ അവനത് പറ്റും, അവര് ഗ്രൂപ്പാണ്. സംഘം ചേർന്നിട്ട് ആക്രമിക്കുന്ന, ആക്രമണത്തിന് പ്രാധാന്യം കൊടുക്കുക, ആക്രമിക്കുക, എതിരാളികളെ തോൽപ്പിക്കുക, ജയിക്കുക, പൊടിയും പിടിച്ച് കിടക്കുക, അങ്ങനെ സ്വഭാവമുള്ളവരുടെ ഒരു ഗ്രൂപ്പുണ്ട്. അതിഷ്ടമില്ലാതെ ഇതൊന്ന് മാറിയിരിക്കുന്ന, സമാധാനം ആഗ്രഹിക്കുന്ന ഒരു ഗ്രൂപ്പുണ്ട്. ഇതിന്റെ അടിസ്ഥാനം എന്താണ്? വ്യക്തിയാണ് പറയുന്നത്. നമ്മളെ ഏതെങ്കിലും ഒരു കൗണ്ടറിന്റെ മുമ്പ് പോയി ടിക്കറ്റ് എടുക്കാനോ അപേക്ഷ കൊടുക്കാനോ ഒക്കെ നിൽക്കുമ്പോൾ അവിടെ ഒരു പ്രത്യേക ഗ്രൂപ്പ് ഉണ്ടാകുകയാണ്. അവിടെ നിൽക്കുന്നിടത്തോളം സമയം ടിക്കറ്റ് എടുത്ത് അയാൾ പുറത്തു പോയാൽ ഗ്രൂപ്പിൽ നിന്ന് അയാൾ പുറത്തു പോകും. അപ്പോ അവർക്കെല്ലാം ഒരു മനസ്സുണ്ടാവും. മനസ്സുണ്ടാകുമെന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന് ക്യൂവിന് നിൽക്കുകയാണ്. ക്യൂവിന് നിൽക്കുമ്പോഴാണ് പറയുന്നത് ടിക്കറ്റ് തീർന്നു വരുന്നത്. ഉടനെ എല്ലാവരും ഒരേ രീതിയിൽ പ്രതികരിക്കും. അതെന്താണ്? എന്റെ ഏർപ്പാടാണ്. സമൂഹ മനസ്സ് ഒരേ രീതിയിൽ പെട്ടെന്ന് മാറും. പിന്നെ ചിലരെന്ത് ചെയ്യും? അതിൽ നിന്ന് മാറും, പ്രതികരിക്കാതെ. ഭൂരിപക്ഷം പേരും പ്രതികരിക്കും. ഇങ്ങനെയൊക്കെ സമൂഹത്തിൽ എപ്പോഴും ഗ്രൂപ്പുകളിൽ അവരുടെ സ്വഭാവം അനുസരിച്ച് കർമ്മങ്ങൾ അനുസരിച്ച് ഉണ്ടാകുകയും പിരിയുകയും ചെയ്യും. അപേക്ഷ എന്തിനെങ്കിലും കൊടുത്തിരിക്കുന്നവരെല്ലാം ഒരു ഗ്രൂപ്പ്, കിട്ടിയവരെ ഒരു ഗ്രൂപ്പ്, തൊഴിലിന് പി എസ് സിയിൽ അപേക്ഷിച്ചവരെല്ലാം ഒരു ഗ്രൂപ്പ്, ജോലി കിട്ടിയ ഉടനെ അവർ വേറൊരു ഗ്രൂപ്പായി. എല്ലായിടത്തും സ്വഭാവം അനുസരിച്ച്, മനുഷ്യന്റെ പ്രവൃത്തികളനുസരിച്ച്, അവന്റെ ചിന്താഗതി അനുസരിച്ചൊക്കെ ഗ്രൂപ്പുകൾ ഉണ്ടായി മാറിക്കൊണ്ടേ. ഇതിനാണ് ഗീതയിലും മറ്റും പറയുന്നത് ഗുണകർമ്മ വിഭാഗശ എന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരു വിഭാഗമില്ലെന്ന് പറയാൻ പറ്റില്ല. ഒരേ ഒരു വ്യത്യാസമേ ഉള്ളൂ, അത് ജാതി. പിന്നെ അതിന് ഏതെങ്കിലും ഒരു തരത്തിലുള്ള സ്ഥിരതയില്ല. സ്ഥിരതയില്ലാന്ന് വെച്ചാൽ മനുഷ്യരെല്ലാം പല നിരന്തരം നമ്മൾ ഓരോ ഗ്രൂപ്പിൽ പെട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കിപ്പോൾ ഇത് കേട്ടോണ്ടിരിക്കുമ്പോൾ നിങ്ങൾ കേൾക്കുന്നവരുടെ ഒരു ഗ്രൂപ്പായി, പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്നെ പോലെ പറയുന്നവരുടെ ഗ്രൂപ്പിലായി. ഇതെപ്പോഴും ഇങ്ങനെ ആയിരിക്കും ഇല്ല, നാളെ നിങ്ങൾ വേറൊരാളോട് പറയണമെങ്കിൽ നിങ്ങൾ പറയുന്നവരുടെ ഗ്രൂപ്പിലായി. അപ്പൊ ഇതിന് സ്ഥായിത്വമില്ല. ജാതി അങ്ങനെയല്ല, മനുഷ്യൻ ജനിച്ചാൽ മരിക്കുന്നതുവരെ മനുഷ്യന് സ്ഥായിയായിരിക്കുന്നതാണ് ജാതി. ജാതി എന്ന് പറയും, അതിനെ ജാതി എന്ന് പറയാൻ പറ്റും. ഇതാണ് ഗുരു പറയുന്നതിന്റെ ഏറ്റവും അടിസ്ഥാനം. അപ്പൊ ഗുണകർമ്മങ്ങൾക്കനുസരിച്ചുള്ള ഗ്രൂപ്പ് ഗുരു അംഗീകരിക്കുന്നുണ്ട്. സമൂഹം, ഏറ്റവും മോഡേൺ ആയിട്ടുള്ള സാമൂഹ്യ ശാസ്ത്രമൊക്കെ അംഗീകരിക്കുന്ന കാര്യമാണ്. ഗീതയിൽ പറഞ്ഞതുപോലെ ആയിരിക്കണമെന്നില്ല. ഗീതയിൽ പറയുന്നത് എന്താണ്? മയാ സൃഷ്ടി, ഞാൻ സൃഷ്ടിച്ചിരിക്കുകയാണ്. ഞാൻ സൃഷ്ടിച്ചു വെച്ചെന്ന് പറഞ്ഞാൽ മാറാൻ പാടില്ല. അങ്ങനെ അത് ആരും സൃഷ്ടിച്ചു വച്ചിരിക്കുന്നതല്ല, അത് മാറുന്നത് സാഹചര്യങ്ങൾക്കനുസരിച്ചെല്ലാം മാറും. നമ്മുടെ ചുറ്റുപാടുകൾക്കനുസരിച്ച്, നമ്മുടെ സ്വഭാവങ്ങൾ മാറുന്നതനുസരിച്ച്, നമ്മുടെ ആവശ്യങ്ങളനുസരിച്ച്, നമ്മുടെ പ്രവൃത്തി അനുസരിച്ചെല്ലാം ഈ ഗ്രൂപ്പ് മാറിക്കൊണ്ടേയിരിക്കും. അതിൽ നമ്മുടെ കർമ്മത്തിനും നമ്മുടെ സ്വഭാവത്തിനും ഒരു പ്രധാന പങ്ക് വഹിക്കാനുണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷെ അത് രണ്ടും മാത്രം പോരാ, സാഹചര്യങ്ങൾക്ക് വലിയ പങ്കുണ്ട്. ഈ ഗ്രൂപ്പുകൾ ഉണ്ടാകുന്നു, പക്ഷെ ഗുണകർമ്മങ്ങൾ എന്ന് പറയുന്നതിന് ഒരു വലിയ പങ്കുണ്ട്. നമ്മൾ മാറുന്നതിനനുസരിച്ച് അങ്ങനൊരിപ്പോ നിങ്ങളിവിടെ വന്നിരിക്കുന്നതിനും നിങ്ങളുടെ ഗുണങ്ങളും പ്രവൃത്തി ഒരു കാരണമാണ്. എന്തായാലും ഏത് പ്രവൃത്തിയായാലും അതല്ലാന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഇവിടെ ഇങ്ങനെ തന്നെ ഇരിക്കണമെന്നില്ല. പ്രവൃത്തിക്ക് മാറ്റം വരാം, ഗുണത്തിന് മാറ്റം വരാം. പക്ഷെ അത് ദൈവം സൃഷ്ടിച്ചു വച്ചിരിക്കണമെന്നൊക്കെ പറഞ്ഞാൽ അവിടെയാണ് കുഴപ്പം വരുന്നത്. പിന്നെ എല്ലാം ഈശ്വരെ സൃഷ്ടിച്ചാണെന്ന് വിശ്വസിക്കുന്നവരെ സംബന്ധിച്ച് ഇതെല്ലാം ഈശ്വര സൃഷ്ടിയാണെന്ന് പറയുന്ന ഒരു ദോഷം. പിന്നെ അതിന് അനുസരിച്ച് ചാതുർ വർണ്ണയം, നാല് വർണ്ണങ്ങളെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കാരണം ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് എത്രയോ ഗ്രൂപ്പുകളുണ്ട്. മനുഷ്യരുടെ ഗ്രൂപ്പുകൾ രൂപപ്പെട്ടു വരികയും മാറുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാല് വർണ്ണം എന്ന് പറയുന്നതിൽ ഒരർത്ഥമില്ല. എന്റെ അടിസ്ഥാനത്തിലെ നാല് വർണ്ണം എന്ന് പറയുന്നു, കാരണം ഈ പറയുന്ന വർണ്ണങ്ങളിൽ തന്നെ വീണ്ടും ഗ്രൂപ്പുകളുണ്ട്, ഉപഗ്രൂപ്പുകളുണ്ട്. ആ നാല് വർണ്ണം തന്നെ ഓരോ വർണ്ണത്തിനും ആരും സ്ഥിരം നിൽക്കുന്നില്ല. ഒരാൾക്ക് എപ്പോഴും ബ്രാഹ്മണനായിരിക്കാൻ കഴിയുന്ന കാര്യമില്ല. എന്നുവെച്ചാൽ പറയുന്ന എന്താണ്? നല്ല പ്രവൃത്തിയും സത്യ ഗുണവുമായിട്ട് ഒരാൾക്ക് ഇരിക്കാൻ പറ്റില്ല. ചിലപ്പോൾ അയാളുടെ പ്രവൃത്തിയിൽ വീഴ്ചകൾ വരാം, സ്വഭാവത്തിൽ വീഴ്ചകൾ വരാം. അപ്പൊ പിന്നെ അയാൾ അതല്ലല്ലോ. അപ്പൊ സ്ഥായിയായി, അതാണ് ഗുരുവും പറഞ്ഞിട്ടുള്ളത്, സ്ഥായിയായ ഒരു വർണ്ണം തീരുമാനിക്കാനും പറ്റില്ല, സ്ഥായിയായ ഒരു ഗുണവും തീരുമാനിക്കാൻ പറ്റില്ല. എന്ന് വിചാരിച്ച് ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് വ്യത്യാസമില്ലെന്നല്ല. അങ്ങനെ നമ്മൾ വ്യത്യാസം അംഗീകരിക്കുമ്പം തന്നെ ഇവിടെ നാല് വർണ്ണങ്ങളെ സ്വീകരിക്കാൻ പറ്റില്ല. എത്രയോ ഗ്രൂപ്പുകൾ ഉണ്ടാവും മനുഷ്യൻ നമ്മുടെ ജീവിതത്തിൽ. നമ്മൾ എത്രയോ ഗ്രൂപ്പുകളിൽ കൂടെ കടന്നാണ് ഇതുവരെ എത്തിയത്. ഇനി ഏതെല്ലാം ഗ്രൂപ്പുകളിൽ പെടാൻ പോകും? ഇത് സാമൂഹ്യ ശാസ്ത്രത്തിൽ പഠിക്കുന്ന ഒരു വിഷയമാണ്. സോഷ്യൽ സയൻസ് എന്ന് പറയുന്നതിന് ഒരു വിഷയമാണ് മനുഷ്യന്റെ ഈ ഗ്രൂപ്പിസം. എങ്ങനെ എങ്ങനെ അവൻ ഗ്രൂപ്പ് രൂപപ്പെട്ടു വരുന്നു ശാസ്ത്രീയമായി ഒരു പഠന വിഷയമാണ്. അത് ഗുണകർമ്മങ്ങളെന്നൊന്നും അവിടെ പറയത്തില്ലെന്നേ ഉള്ളൂ. മനുഷ്യനെങ്ങനെ ഗ്രൂപ്പുകളായി മാറിക്കും? പക്ഷെ അത് സ്ഥായിയല്ല, അതിന് നാലെന്ന് പറയാൻ പറ്റില്ല. അതൊക്കെ അശാസ്ത്രീയമാണ്. നാല് ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് നാല് വർണ്ണമെന്നൊക്കെ പറയുന്ന അബദ്ധമാണ്. ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് വർണ്ണങ്ങളുണ്ടെന്ന് വെച്ചാൽ ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ശരിയാണ്, നാലെന്ന് നിശ്ചയിക്കാൻ പറ്റില്ല. സ്ഥിരമായി നാല് ഗ്രൂപ്പ് അങ്ങനെ ഒന്നും മാറിക്കൊണ്ടേയിരിക്കും. നേരെ വിപരീതമാണ് ജാതി. മനുഷ്യൻ ജനിക്കുന്നതോടുകൂടി അവൻ പെടുന്നതാണ് മനുഷ്യ ജാതി. നരസംഘം ഒരു ജാതി. ഇതാണ് രണ്ടുമുള്ള പ്രധാന വ്യത്യാസം. ഗുണകർമ്മങ്ങൾക്ക് മനുഷ്യരിൽ വിഭാഗങ്ങളുണ്ടോന്ന് വെച്ചാൽ ഉണ്ട്. സ്ഥായിയല്ല, അത് നാലല്ല. അതെപ്പോഴും മനുഷ്യർ മാറിക്കൊണ്ടിരിക്കുന്നു. ഗുണകർമ്മങ്ങൾക്കനുസരിച്ചുള്ള ഗ്രൂപ്പുകൾ നമുക്ക് സമൂഹത്തിൽ കാണാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറ്റും. അവിടെ ഗുണവും കർമ്മവും മാത്രമല്ല, മറ്റ് പല ഘടകങ്ങളും അറിയി കാണും. നമ്മൾ മലയാളി എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പാകുന്നു. അത് ഗുണവും കർമ്മമൊന്നുമല്ല, പ്രാദേശികത. ഒരു ദേശത്ത് നമ്മൾ ജനിക്കുകയും മലയാള ഭാഷ സംസാരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് പറയുന്നു മലയാളി, തമിഴൻ, കന്നടി, കന്നടി, ഇങ്ങനെയൊക്കെ പലതും പറയും. ഇങ്ങനെയുള്ള ഗ്രൂപ്പുകളുണ്ടാവും. ചില ഗ്രൂപ്പുകളിൽ അവന്റെ പ്രവൃത്തിയും അവന്റെ സ്വഭാവവും കാരണമായിരിക്കും. പിന്നെ അതിന് അടിസ്ഥാനപരമായി പറയുന്ന സാത്വികൻ, രാജസം, താമസം എന്ന് പറയുന്നത് അത് പൊതുവായ ഒരു വിഭജനമെന്നേ പറയാൻ പറ്റുള്ളു. അതുകൊണ്ട് വിഭജനം തീരുമാനിക്കാൻ പറ്റും. സാത്വികമായ ഗുണമുള്ള നല്ല ഗുണമുള്ള നല്ല ഗുണമുള്ളവരെന്ന് പറഞ്ഞാൽ എന്താ നല്ല ഗുണം? നല്ല ഗുണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഗുണം മനുഷ്യരില് സ്ഥായിയായി നമുക്ക് കണ്ടെത്താൻ പറ്റില്ല. മനുഷ്യന് ഉള്ള ഗുണങ്ങൾ ഇന്ന് നല്ലതായിരിക്കുന്നു, നാളെ മോശമാവും, വീണ്ടും നല്ലതാവും മോശമാവും. അങ്ങനെ ഇതൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഗുണങ്ങൾ അങ്ങനെ പറയാൻ പറ്റില്ല. പിന്നെ നല്ലതെന്ന് ജീവിതമെന്ന് പറയുന്നത് ഇന്ന് നല്ലതെന്ന് പറയുന്നതിന് നാളെ ഒരു കാലത്ത് ജീവിതമെന്ന് പറയും. നല്ലതും ചീത്തയും എങ്ങനെ തീരുമാനിക്കും? തീരുമാനിക്കുന്ന തന്നെ ചുറ്റുപാടുകൾക്കനുസരിച്ചിട്ടാണ്. അപ്പൊ അതൊന്നും നമുക്ക് നിർവചിച്ച് സത്യം എന്ന് പറയും. നല്ലതാണ്, പക്ഷെ എന്താണ് സത്യം അതങ്ങനെ നിർവചിച്ചു പറയാൻ കഴിയത്തില്ല. സാഹചര്യം അനുസരിച്ച് അതൊക്കെ മാറിക്കൊണ്ടിരിക്കും. അതുപോലെ ഓരോ കാര്യങ്ങളും അഹിംസ എന്ന് പറയുന്ന കൃത്യമായി ആർക്കും നിർവചിക്കാൻ പറ്റില്ല. അത് ഓരോ സാഹചര്യം അനുസരിച്ചിട്ടാണ്. മറ്റൊരു മനുഷ്യനെ മുറിപ്പെടുത്തുന്നതാണ്, വേദനിപ്പിക്കുന്നതാണ് ഹിംസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചികിത്സിക്കാൻ പറ്റില്ല, സ്പോർട്സ് പറ്റത്തില്ല, അതിനൊക്കെ ഇത് മുറിപ്പെടുത്തുകയും ഹിംസിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ അങ്ങനെ ഹിംസയെ നിർവചിക്കാൻ പറ്റും. അതിന് മനഃപൂർവമായി ദ്രോഹിക്കുന്നെന്ന് വെച്ചാൽ അതും പറയാൻ പറ്റില്ല. നമ്മള് വഴിയെ വണ്ടി ഓടിച്ചു പോകുമ്പം ആരെങ്കിലും അബദ്ധത്തിലടിച്ചു കഴിഞ്ഞാൽ അത് ഹിംസ അല്ലാതാകും. മനുഷ്യജീവൻ നഷ്ടപ്പെട്ട് മനഃപൂർവ്വം ചെയ്തല്ലോ എന്ന് പറഞ്ഞ ഹിംസ തന്നെയാണ്. മനഃപൂർവ്വം ചെയ്താലേ അത് ഹിംസയാവൂ എന്ന് പറയാൻ പറ്റും. അബദ്ധത്തെ കണ്ടുപിടിച്ചു കഴിഞ്ഞു ഒരാള് കയ്യോ കാലോ ഒടിഞ്ഞു അത് മരിച്ചു പോയോ, അതൊന്നും ഹിംസയല്ലാതെ. അപ്പൊ അഹിംസയെ അങ്ങനെ കൃത്യമായി നിർവചിക്കാൻ പറ്റില്ല. സാഹചര്യങ്ങളനുസരിച്ച് അതൊക്കെ നിർവചിച്ച് മനസ്സിലാക്കാൻ പറ്റും. എന്നാലും പൊതുവായി നമ്മൾ ചില മൂല്യങ്ങളായി അതിനെയൊക്കെ സ്വീകരിക്കാറുണ്ട്. പക്ഷെ അത് സാഹചര്യം അനുസരിച്ച് മാറും. അതുകൊണ്ട് ഗുണകർമ്മങ്ങൾ എന്ന് പറയുന്നത് പിന്നെ സാത്വികൻ, രാജസം, താമസം എന്നൊക്കെ പറയുന്നത് തന്നെ ഒരിക്കലും കൃത്യമായി മനസ്സിലാക്കാൻ പറ്റിയ കാര്യങ്ങളാണ്. ഒരുവനിൽ സന്തോഷമുണ്ട് പറയുന്നു, അവന് സാത്വികുണമുണ്ട്. അവന് കാണുന്ന സന്തോഷത്തിന്റെ അപ്പുറം നമുക്ക് പോയി ഒരു സാത്വികുണത്തെ കണ്ടെത്താൻ പറ്റും. സന്തോഷമുണ്ടെങ്കിൽ ശരി, അതൊരു നല്ല ഗുണമാണ്. ഈ സന്തോഷത്തെ ഉണ്ടാക്കുന്ന സാത്വിക ഗുണം എവിടെ ഇരിക്കുന്നു എന്ന് ചോദിച്ചാൽ ആർക്കും അറിയും അതെന്താ, അതെവിടെ ഇരിക്കും? അതൊരു ഭാവന മാത്രമാണ്, ഒരു കൽപ്പനയാണ്. സന്തോഷം ഉണ്ടാവണമെങ്കിൽ സാത്വിക ഗുണം വേണം. എവിടെയാ സാത്വികം? എന്താണ് ആ സാത്വികം? ആർക്കെങ്കിലും അറിയാം? ഇല്ല. ആകെ അറിയാമെന്നുള്ളത് എന്താണ്? എന്താണ് അറിയുന്നത്? സന്തോഷം. സന്തോഷമേ അറിയാവൂ, സാത്വികം ആർക്കും അറിയത്തില്ല. അതൊരു ഊഹമാണ്. ഇങ്ങനെ സന്തോഷം ഉണ്ടാകണമെങ്കിൽ സാത്വികമായ ഒരു ഗുണം വേണം. എന്താ ഗുണം? അതെങ്ങനെ തിരിച്ചറിയും സന്തോഷം ഇല്ലാതെ? അതിനാരും കണ്ടെത്തിയിട്ടില്ല. അതൊരു കേവലമായ ഒരു കൽപ്പന മാത്രമാണ്. ഇങ്ങനെ ഉണ്ടെങ്കിൽ പിന്നിലൊരു ഗുണം ഉണ്ടായിരിക്കും. എന്നുവെച്ചാൽ സന്തോഷം എങ്ങനെ സംഭവിക്കുന്നു എന്ന് ഒരാൾക്കറിയാൻ വയ്യാത്തതുകൊണ്ട് അയാൾ അതിന് കാരണമായി സാത്വികം എന്ന് പറയുന്ന ഒരു ഗുണത്തെ കൽപ്പിക്കുകയാണ്. എന്താണോ സന്തോഷത്തിന് കാരണമാകുന്നത്, രാജസ്യം താമസം എന്നൊക്കെ പറയുന്നതാണോ? കോപമാണ് രാജസ്യം എന്ന് പറയുന്നത്. ശരി, കോപത്തിന് നമുക്ക് രാജസ്വം എന്ന് വിളിക്കാം. പക്ഷെ കോപത്തിന് കാരണമായ രാജസ്വം എന്ന് ആർക്കെങ്കിലും അറിയാമോ കോപത്തിന് കാരണമായ രാജസ്വം എന്താണെന്ന്? നമുക്ക് ആർക്കെങ്കിലും അതിനെ എടുത്ത് കാണിച്ചു തരാൻ പറ്റും ഏതെങ്കിലും തരത്തിൽ? രാജസ്വം എന്ന് പറയുന്ന ഒന്നിനെ എടുത്ത് കാണിക്കാൻ പറ്റും? ഇനി നമുക്ക് മനസ്സിലാകാമെന്നുള്ള ഏതെങ്കിലും ഒന്നിനു വേണമെങ്കിൽ രാജസ്വം എന്ന് പേരിടാം. അധികവിഞ്ഞ് രാജസ്വം എന്ന് പറയുന്ന ഒരു ഗുണത്തെ ഒന്നും ആർക്കും എടുത്തു കാണിക്കാൻ പറ്റില്ല. അത് ഭാവനയാണ്, അങ്ങനൊന്നും ഉണ്ടായിരിക്കണം. അതുപോലെ താമസം, ആലസ്യത്തിന് വേണമെങ്കിൽ താമസം എന്ന് പറയാം. അതിന് മറ്റൊരു പേരാണ് ആലസ്യം, താമസം. എന്തുകൊണ്ട് അറിയില്ല, അറിയാത്തതുകൊണ്ടാണ് പറയുന്നത്. പിന്നിലൊരു ഗുണമുണ്ട്, താമസമാണ്. അത് വെറൊരു കൽപ്പന മാത്രമാണ്, മനുഷ്യന് ഒരു ധാരണയില്ല, ഇല്ലാത്തൊരു കാര്യമാണ്. മനുഷ്യന് വ്യക്തമായി ധാരണയുള്ള എന്താണ്? സുഖം, കോപം, ആലസ്യം. ഇത് ശരിയാണ്, മനുഷ്യന്റെ അനുഭവത്തിലുള്ളതാണ്. അതിന്റെ പിന്നിൽ ഒരു ഗുണമുണ്ട്. എന്താണ്, എവിടെയാണ്, അതെങ്ങനെയിരിക്കും? അത് കേവലം ചില ശാസ്ത്രങ്ങളുടെ സിദ്ധാന്തത്തിനപ്പുറം മനുഷ്യന് ഒരിക്കലും ഇന്നുവരെയും അത് കണ്ടെത്താൻ കഴിയാത്ത കാര്യങ്ങളാണ്. അത് എവിടെ പരിശോധിക്കണം കണ്ടെത്താൻ? നമ്മുടെ ശരീരത്തിൽ പരിശോധിച്ചാൽ ഇതാ താമസം എന്ന് പറഞ്ഞ സാധനം പുറത്തെടുക്കാൻ പറ്റുമോ? ഏതുപോലെ? അങ്ങനെ ആ അതൊക്കെ ചെയ്യാൻ പറ്റും. ഇപ്പൊ രോഗവും ചികിത്സയൊക്കെ ഉണ്ട്, അങ്ങനെയൊക്കെ ചെയ്യാം. അതെന്താണെന്ന് ആർക്കും അറിയത്തില്ലെന്നാണ്. വിഷാദത്തിന് കൊടുക്കുന്ന വേറൊരു പേരാണ് താമസം. അതിന് നമുക്ക് വേറൊരു പേര് കൊടുക്കാം. സന്തോഷത്തിന് നമുക്കൊരു പേര് കൊടുക്കാം. എന്താണ്? സാത്വികം. സത്വഗുണത്തിൽ നിന്ന് സന്തോഷം ഉണ്ടായി എന്ന് പറയുമ്പോൾ എന്താണ് ആ സത്വഗുണം? എന്താണത്? എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മുടെ ശരീരത്തിൽ ഉദാഹരണം പറഞ്ഞു, നമ്മുടെ ശരീരത്തിൽ രക്തമുണ്ട് അല്ലേ? ഇത് നമുക്കൊരാളെ എടുത്ത് കാണിച്ചു കൊടുക്കാം. മുറിച്ചിട്ട് പുറമേ നിന്ന് രക്തമില്ല, മുറിച്ചിട്ട് കാണിച്ചു കൊടുക്കാം, ഇതാണ് രക്തം. ഇനി ഈ രക്തം എന്തുകൊണ്ട് ചുവന്നിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റെഡ് കാർപ്പസൽസ്. അതിനെ ഒരാൾക്ക് നമുക്ക് കാണിച്ചു കൊടുക്കാം. രക്തത്തിൽ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യും. രക്തത്തിൽ നിന്നത് മാറ്റാം. ഇതെല്ലാം എന്താണ്? മനുഷ്യന് ബോധ്യപ്പെടുന്ന കാര്യങ്ങളാണ്. പലതരത്തിൽ ബോധ്യപ്പെടുത്താൻ പറ്റിയ കാര്യങ്ങളാണ് പലതും. നമുക്കൊരു ലാബിൽ വെച്ച് തന്നെ കാണാൻ പറ്റും. അസ്ഥി, മാംസം, ഓരോ കോശങ്ങൾ, അതിന്റെ അകത്ത് കിടക്കുന്ന അതിന്റെ ന്യൂക്ലിയസ് തുടങ്ങിയതെല്ലാം എന്താണ്? മനുഷ്യന് ഇന്ന് ഭൗതികമായി നിരീക്ഷിച്ച് അറിയാൻ പറ്റിയ കാര്യങ്ങളാണ്. അതിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ കൊണ്ട് നമ്മുടെ ശരീരത്തിനും മനസ്സിനും വരുന്ന വ്യത്യാസങ്ങളും മനുഷ്യന് പഠിക്കാൻ പറ്റും. അല്ലേ, ഇതൊക്കെ പറ്റും. അപ്പൊ ഞാൻ സന്തോഷത്തിയിരിക്കുന്നു. അപ്പൊ എന്റെ ബ്രെയിനിന്റെ ഏതൊക്കെ ഭാഗങ്ങളാണ് പ്രവർത്തിക്കുന്നത്, അവിടെ ഏതെല്ലാം കെമിക്കലാണ് അവിടെ റിലീസാവുന്നത്, അത് എത്ര കൂടുന്നു കുറയുന്നു, അത് ബ്രെയിനിനെ പഠിക്കാൻ പറ്റും. ആ കെമിക്കലും കണ്ടെത്താൻ പറ്റും, അതെല്ലാം സാധിക്കും. പക്ഷെ സത്വഗുണം എന്ന് പറയുന്ന ഒരു ഗുണത്തെ ഇതിലൊന്നും കണ്ടെത്താൻ പറ്റില്ല. ഭൗതികമായ ഒരു ലാബിൽ പോയി പരിശോധിക്കാനോ അല്ലേ, നിങ്ങൾക്കിപ്പോ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ബ്ലഡ് എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ, ലാബിൽ കൊടുത്തു കഴിഞ്ഞാൽ പരിശോധിച്ച് എത്രയോ നൂറ് കണക്കിന് റിസൾട്ട് അതിൽ നിന്ന് തരും. നൂറ് കണക്കിന് അതിനെ വേർതിരിച്ച് അതിനെ എടുത്തു തരും. നമ്മൾ എത്രയോ കാലമായിട്ട് സത്വഗുണം എന്ന് പറയുന്നു, ബ്ലഡ് കൊടുത്തിട്ട് അതിൽ നിന്ന് സത്വഗുണം എന്ന് വേർതിരിച്ച് തരാൻ പറഞ്ഞാൽ ഏതെങ്കിലും ലാബിന് വേർതിരിക്കും. എന്തുകൊണ്ട്? ഒരു ഭാവനയാണ് അത്. ഇനി വേണമെങ്കിൽ ഇങ്ങനെ ഒരു ബ്ലഡിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന അംശങ്ങളുണ്ടല്ലോ, നൂറ് കണക്കിന് അംശങ്ങൾ. അതിൽ നിന്ന് ഒരു അംശത്തെ വേർതിരിച്ച് വേണമെങ്കിൽ ഒരാൾക്ക് പറയാം ഇതാണ് സത്വഗുണം എന്ന് പറയാം, എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മുടെ ബ്രെയിനിൽ ഡോപ്പമിൻ എന്ന് പറയും ഒരു രാസവസ്തു, അത് പലതുകൊണ്ട് അത് വരുമ്പോഴാണ് നമുക്ക് സന്തോഷം വരുന്നത്. നമുക്ക് വേണമെങ്കിൽ പറയാം എന്താണ് ഡോപ്പമിൻ ആണ് സത്വഗുണം എന്ന് പറഞ്ഞാൽ ഇതിനാണോ പഴയ നമ്മുടെ ഗ്രന്ഥങ്ങൾ സത്വഗുണം എന്ന് എഴുതി വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ പ്രയാസപ്പെടും. അങ്ങനെ ഒരിടത്ത് എഴുതി വെച്ചിട്ടില്ല, അന്നവർക്ക് ഈ ഡോപ്പമിനെ കുറിച്ച് അറിയത്തേ. അപ്പൊ സത്വം രജിസ്ത് തമസ് എന്നൊക്കെ പറയുന്നത് ബാഹ്യമായ മനുഷ്യന്റെ ഈ പ്രകൃതിയെ കണ്ടിട്ട് അതിന് കാരണമായി ഇങ്ങനെ ചില ഗുണങ്ങളുണ്ടെന്ന് ഊഹിച്ചതാണ്, ഒരു കൽപ്പനയാണ്. പിന്നെ നിങ്ങൾ സന്തോഷത്തിന് സത്വം എന്ന് പറഞ്ഞാണെങ്കിൽ നല്ലത്, അറിവിന് സത്വം എന്ന് പറഞ്ഞാണെങ്കിൽ അതൊക്കെ നമ്മുടെ അനുഭവത്തിലുള്ളതാണ്. അതിനപ്പുറം ഈ ഗുണവിഭജനത്തിനെന്ന് പറയുന്നത് ശാസ്ത്രീയമായ ഒരു അടിത്തറയില്ല, കൽപ്പന ഭാവന. അപ്പോ അതനുസരിച്ച് മനുഷ്യനെ വേർതിരിക്കുന്ന എങ്ങനെ എന്താണെന്ന് പോലും നമുക്കറിയത്തില്ല. ദേവന്മാരെന്ന് പറയുന്നതിന് കൽപ്പനയല്ലേ, കൽപ്പനയിൽ എന്ത് സംഭവിക്കാണ്? ദേവന്മാര് കൽപ്പനയാണ്, അവരുടെ സന്തോഷം കൽപ്പനയാണ്, അവരുടെ ദുഃഖം കൽപ്പനയുണ്ട്. എന്താണ് കവിജന കൽപ്പിത കാവ്യത്തിന്റെ കഥാപാത്രങ്ങളാണ്. ഗുരു തന്നെ പറഞ്ഞിട്ടുള്ള എന്താണ് കവി അവരോ ബ്രഹ്മം. ബ്രഹ്മാവാണെന്ത് ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ചതെന്നാണ് കേട്ടിട്ടുണ്ട് ഗുരു പറഞ്ഞത്. ബ്രഹ്മാവാണ് ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ചത് എന്നാണല്ലോ പുരാണങ്ങളിൽ പറയുന്നത്. ഈ ബ്രഹ്മാവിനാര് സൃഷ്ടിച്ച്, അത് ചിന്തിച്ചിട്ടുണ്ട്? ആരാ നിർമ്മിച്ചത്? ബ്രഹ്മാവിനിട്ട് കവി ആണ്, കവി അവരോ ബ്രഹ്മ. കവി വേറൊരു ബ്രഹ്മാവാണ്, ആരെ? ബ്രഹ്മാവിനെ സൃഷ്ടിച്ച ബ്രഹ്മാവ്. സംസ്കൃത സാറിന് പറഞ്ഞു വരുന്നതാണ്, ഗുരു പറഞ്ഞിട്ടുള്ളതാണ്. കവി അവരോ ബ്രഹ്മ, ബ്രഹ്മാവിനെ സൃഷ്ടിച്ച ബ്രഹ്മാവാണ് ആര്? കവി. അപ്പൊ കവി എങ്ങനെയാണ് സൃഷ്ടിക്കുന്നത്? കേവലം ഭാവനയിൽ. അപ്പൊ ഇതൊക്കെ കവിജന കൽപ്പിത കാവ്യം എന്ന് പറഞ്ഞിട്ടുള്ള കേട്ടിട്ടുണ്ടോ? അത് ഓരോരുത്തരും കാര്യങ്ങളല്ല. അതുകൊണ്ട് ഗുണ കർമ്മം അങ്ങനെയല്ല. കർമ്മം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയാണ് കർമ്മം എന്ന് പറയുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ഞാനിപ്പോ ഇവിടെ ഇരുന്ന് ഇത് പറയുന്നു, എന്റെ കർമ്മം ഇതാണ്, നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് നിങ്ങളുടെ കർമ്മമാണ്. അത് വളരെ വ്യക്തമാണ്. ഗുണമെന്ന് പറയുന്നത് വ്യക്തമാണ്. ഒരു ഭാവനയ്ക്കപ്പുറം അതിനെ കുറിച്ച് ആർക്കും ഒരു ധാരണ. പക്ഷെ ഗുണമെന്ന് നമ്മള് നമ്മുടെ അനുഭവങ്ങളെ പറയുകയാണെങ്കിൽ സംഗതി വേറെ, അത് നമ്മുടെ അനുഭവത്തിലുള്ളതാണ്. ഒരാൾ പറഞ്ഞ സന്തോഷമാണ് ഗുണമെന്ന്, ആലസ്യമാണ് തമസ് എന്ന് പറഞ്ഞാൽ ശരി, കാമമാണ് രജസ് എന്ന് പറഞ്ഞാൽ ശരി, അതൊക്കെ ശരിയാണ്. പര്യായ ശബ്ദങ്ങളെ ആവുന്നുണ്ട്, അതിനെല്ലാം കാരണമായി പിന്നിൽ വന്നിരിക്കുന്നു എന്ന് പറയും. എന്താണത്? ആ സാധനം എന്താണ്? അതിനെക്കുറിച്ച് ആർക്കും അറിയത്തില്ല, ഇത് എഴുതി വെച്ചവർക്കും അറിയത്തില്ല. ഇത്രയും കാലം ഇതിനെക്കുറിച്ച് പറഞ്ഞു വരുന്നതൊക്കെ ഒരു ഭാവനയിൽ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞു പോവുകയാണ്. എന്നുവെച്ചാൽ ഒരു ഭാവനയിൽ അങ്ങനെ ഒന്നിനെ അംഗീകരിച്ചുകൊണ്ട് നമ്മളിങ്ങനെ ചർച്ച ചെയ്യണം. സാത്യഗുണം, രാജസഗുണം, താമസഗുണം, അതൊരു ശാസ്ത്ര സിദ്ധാന്തം എന്നുള്ളതിനപ്പുറം അതിന്റെ ഭൗതികമായ ഒരു യാഥാർത്ഥ്യത്തെ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല, ആർക്കും അറിയത്തുമില്ല. കണ്ടെത്തിയിടത്തൊന്നും അതില്ലതാണ്. മനുഷ്യൻ കണ്ടെത്തിയിരിക്കുന്നിടത്തൊന്നും ഭൗതികമായ കണ്ടെത്തലുകളൊന്നും അത് വരുന്നില്ല. എന്തുകൊണ്ട് പറയുന്ന അതാണ് ഈ ഭൗതികമായ പ്രപഞ്ചത്തിന്റെ അടിസ്ഥാനമെന്ന്. ഭൗതികമായ പ്രപഞ്ചത്തിന്റെ അടിസ്ഥാനം വരെ മനുഷ്യൻ പോകുന്നത് എങ്ങനെയാണ്? എങ്ങനെ പോകുന്നു? അത് ഇങ്ങനെ മനുഷ്യൻ കണ്ടെത്തിയത് ഇടത്ത് പോയി കഴിഞ്ഞാൽ ആറ്റം അതിന്റെയൊക്കെ പിന്നിൽ വന്നിട്ടുള്ള കോർക്കുകൾ, പ്ലാസ്മ, പിന്നെ എനർജി, ഇതിലൊന്നും സത്വം രേസ് തമസ് എന്ന് പറയുന്ന സാധനമൊന്നും കണ്ടിട്ടില്ല. മനുഷ്യൻ കണ്ടെത്തിയിടത്തോളം അതുകൊണ്ട് അതൊരു ഭാവനയാണ്. ഒന്ന് അതൊരു ഭാവനയാണ്, മറ്റൊന്ന് എന്താണ്? നമ്മുടെ അനുഭവങ്ങൾക്ക് കൊടുക്കുന്ന പേരാണ് സന്തോഷം തുടങ്ങിയ അനുഭവം. അതുകൊണ്ട് ആ ഗുണത്തിനനുസരിച്ച് ജാതി എന്നൊക്കെ പറയുന്നതിന് പേരും അസംബന്ധമാണ്. സത്വം രേസ് തമസ് എന്ന് പറയുന്ന ഗുണത്തിനനുസരിച്ച് ജാതി എന്ന് പറയുന്നത് യാതൊരു അടിസ്ഥാനമില്ലാത്ത കാര്യം. ഇനി സത്വം രേസ് തമസ് എന്ന് പറയുന്ന ഗുണങ്ങൾക്കനുസരിച്ച് നമ്മുടെ സ്വഭാവം എന്ന് പറയുന്നത് ഇന്നൊരു മനുഷ്യന് തെളിയിക്കപ്പെടാൻ സാധിക്കാത്ത ഒരു കൽപ്പന മാത്രമാണ്. കാരണം ഗുണസിദ്ധാന്തം അനുസരിച്ച് എന്താണ്? ഇവിടെ ഉണ്ടായിരിക്കുന്ന സർവ വസ്തുക്കളും ഗുണങ്ങളിൽ നിന്നുണ്ടായതാണ്. സത്വം രേസ് തമസ്കളിൽ നിന്നാണ്. ഇത് ഈ പുസ്തകം എടുത്തു കഴിഞ്ഞാൽ ഇനി പോലും സത്വം രേസ് തമസിന്റെ അംശങ്ങളാണ്. ശരി, ഈ പുസ്തകം പരിശോധിച്ചു കഴിഞ്ഞാൽ എന്താ കിട്ടുന്നത്? സത്വം രേസ് തമസാണോ കിട്ടുന്നത്? പിന്നെന്താ കിട്ടുന്നത്? എലിമെന്റ്സ്, അതാണ് കിട്ടുന്നത്. ഭൗതികമായി അതിനെ പിരിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നുണ്ടാണ് കാർബണും അയണും ഫോസ്ഫറസും അതിന്റെയൊക്കെ സൂക്ഷ്മമായ അംശങ്ങളായി കാണുന്നത്. അതിവിടെ മാത്രമല്ല, മനുഷ്യൻ അറിയപ്പെടുന്ന പ്രപഞ്ചത്തിൽ എവിടെ ചെന്നാലും ഏത് ഗാലക്സികളിൽ ചെന്നാലും അവിടെ എല്ലാം കാണുന്നത് എന്താണ്? അയണിന്റെയും മറ്റും സൂക്ഷ്മമായ അംശങ്ങളാണ്, അല്ലെങ്കിൽ അതൊക്കെ രൂപപ്പെടുന്നതിന് മുമ്പുള്ള അംശം. ഈ പ്രപഞ്ചത്തിൽ പല ഭാഗത്തും ഇത്തരം മൂലകങ്ങൾ ഇതുവരെ രൂപപ്പെട്ടിട്ടില്ല പല ഭാഗത്തും. ഒരു ഗാലക്സിയിൽ അതൊക്കെ രൂപപ്പെട്ടു വരണമെങ്കിൽ തന്നെ കാലങ്ങൾ പിടിക്കും. അപ്പൊ അവിടെ നിന്നും മനുഷ്യനെന്താണ്? ഏതെങ്കിലും ഒരു മാത്തമെറ്റിക്കൽ കാൽക്കുലേഷനിലൂടെയോ അല്ലെങ്കിൽ ഭൗതികമായ നിരീക്ഷണത്തിലൂടെയോ അല്ലെങ്കിൽ പരീക്ഷണം നടത്തിയോ സത്വം രേസ് തമസം എന്ന് പറയുന്ന ഈ മൂന്ന് ഗുണങ്ങളെ കണ്ടെത്താനേ കഴിഞ്ഞു. ചുരുക്കം പറഞ്ഞാൽ എന്താണ് സത്വം രേസ് തമസം എന്ന് പറയുന്നത്? മനുഷ്യന്റെ ഒരു അന്ധവിശ്വാസം മാത്രമാണ്. ഇതുവരെയുള്ള മനുഷ്യന്റെ ഭൗതിക വിജ്ഞാനം അനുസരിച്ച് അത് വെറുതൊരു അന്ധവിശ്വാസമാണ്. കാരണമായി അങ്ങനെ ഒന്നുണ്ടെന്ന് പറയുന്നു, കാര്യമായി ഉണ്ടെന്ന് പറഞ്ഞാൽ ശരിയാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, എങ്ങനെ ശരിയാവും? നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ പറയുന്നു. നാല് വിഭാഗം അതെങ്ങനെ ശരിയാണെന്നാ പറയുന്നു? ശരിയാണെന്ന് എങ്ങനെയാ പറയുന്നു? എങ്ങനെ ഉണ്ടെന്നെങ്ങനെയാ പറയുന്നത്? ശരിയാകുന്ന എങ്ങനെയെന്ന് പറയുന്നു. ഞാൻ പറഞ്ഞൊന്നും മനസ്സിലായില്ല. ശരിയാണെന്നെങ്ങനെ പറയുന്നു, തെറ്റാണെന്നെങ്ങനെ പറയുന്നു? സത്വം പറയാം, സത്വം ശരിയാണെന്ന് പറയുന്നു. നമ്മുടെ സുഖത്തിന് സത്വം എന്ന് പേര് കൊടുക്കുകയാണെങ്കിൽ അത് ശരിയാണ്. ശബ്ദം മാറിയുന്നതാണ്, സുഖം നമുക്കുണ്ട്, സുഖം സത്യമാണ്, അതിന് സത്വം എന്ന് പേര് കൊടുക്കും, ശരിയാണ്. ഓരോ ഭാഷയിലും ഒരു പേര് കൊടുക്കുന്നു എന്നുള്ളതേയുള്ളു. ഈ നമ്മൾ അനുഭവിക്കുന്ന സുഖത്തിന് കാരണമായി ഒരു സത്വം ഉണ്ടെന്ന് പറയുന്നത് തെളിയിക്കാൻ പറ്റുന്ന കാര്യമാണ്. ഇവരൊരു ഭാവന മാത്രമാണ്, അങ്ങനെ ഒരു പദാർത്ഥം. അതുപോലെ നിങ്ങൾക്ക് പറയാം ക്രോധം, രജസ്, ക്രോധത്തിന് പേര് കൊടുക്കുന്ന രജസ്, ശരിയാണ്. അതിന്റെ പിന്നിൽ ഒരു കാരണമായി രജസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ മനുഷ്യന് കഴിഞ്ഞിട്ടില്ല. വിശ്വാസം മാത്രമാണ് അത്. ഇനി ഭാവി കണ്ടുപിടിക്കുകയില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്നിപ്പോ ഇതിനെക്കുറിച്ചുള്ള നിരവധി പഠനങ്ങൾ നടക്കുകയും ഇതിന്റെയൊക്കെ കാരണങ്ങൾ നിരന്തരം മനുഷ്യൻ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. അപ്പോ ഇതിന്റെ കാരണങ്ങൾ കണ്ടെത്തും തോറും ഈ പറയുന്ന ഭാവനകൾ അകന്നകന്നു പോവുകയാണ്, അടുത്തല്ല വരും. കാരണം എന്തുകൊണ്ട്? ഓരോന്നിന്റെയും കാരണം മനുഷ്യൻ കണ്ടെത്തുകയാണ്, പൂർണ്ണമായില്ല, കണ്ടെത്തുന്നു. പറഞ്ഞില്ല, ഇപ്പൊ വിഷാദം ഓപ്പറേഷൻ നടത്തിയാൽ മാറും, വിഷാദത്തിന് കാരണം കണ്ടെത്തി എന്നാണ്. അപ്പൊ പിന്നെ അവിടെ തമസിനെന്താ സ്ഥാനം? എന്താ തമസ്? തമസ് എന്തെന്ന് പറഞ്ഞ് മരുന്ന് കൊടുക്കും? തമസിന് മരുന്ന് അതുകൊണ്ട് വ്യത്യാസം വരുന്നതാണ്. കാരണമായി ഇതുവരെ അങ്ങനെ ഒന്നും മനുഷ്യന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. നമ്മുടെ പഠനങ്ങൾ വെളിവാക്കും തോറും ഇതൊക്കെ മനുഷ്യന്റെ അന്ധവിശ്വാസമായി മാറിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ഈ ഗുണങ്ങൾക്കനുസരിച്ച് മനുഷ്യന്റെ ജാതി എന്നൊക്കെ പറയുന്നത് വലിയ അബദ്ധമാണ്. ശാസ്ത്രീയമായിട്ടൊന്നും നിലനിൽക്കത്തില്ല, വർണ്ണവും നിലനിൽക്കത്തില്ല. പിന്നെ അതിനൊക്കെ പുതിയ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ എന്താണ് മനുഷ്യന്റെ കർമ്മവും അവന്റെ സ്വഭാവവും അനുസരിച്ചുള്ള സോഷ്യൽ ഗ്രൂപ്പുകളാണെങ്കിൽ അത് ചെയ്യാം. പക്ഷെ അതൊന്നും എന്താണ് ജാതി ഒരിക്കലും അല്ല. അതുകൊണ്ട് ഈ ജാതി പറഞ്ഞു അത് എന്നൊക്കെ പറഞ്ഞ് രീതിയൊക്കെ വ്യാഖ്യാനിച്ച് തള്ളുന്നവർ ഒക്കെ പറയുന്നത് ഭയങ്കര അബദ്ധമാണ്. ഗുണങ്ങൾക്കനുസരിച്ചെന്ന് പറഞ്ഞാൽ എന്താ ഗുണം? സത്വലേശ തമസം എന്ന് പറയുന്നത് അവര് പറയും സന്തോഷത്തിന് കാരണമായിരിക്കും സത്വം. സന്തോഷത്തിന് കാരണമായിരിക്കും സത്വം ഏത് എവിടെയിരിക്കുന്നു? എന്താണ് ആ സാധനം? ആർക്കെങ്കിലും അറിയാം സന്തോഷത്തിന് കാരണമായ സത്വത്തിൽ? അത് കെമിക്കലാണോ, ആറ്റമാണോ, എന്താണ്? എനർജിയാണോ? ആർക്കെങ്കിലും അറിയാം? ഇങ്ങനെയൊക്കെയല്ലേ മനുഷ്യൻ കാര്യങ്ങളും മനസ്സിലാക്കുന്നു. അത് വെറും ഒരു സങ്കല്പം മാത്രമാണ്. പഴയകാലത്ത് മനുഷ്യന് ഈ പ്രപഞ്ചത്തെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിയാത്തതുകൊണ്ട് അറിയാത്തതൊക്കെ അവൻ സങ്കല്പിച്ചതിന്നതായിരിക്കും. അത്രയും മനസ്സിലായി എന്ന് കരുതുന്നു.